السلام على رسول الله وعلى آله وصحبه وله. قال المصنف الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه: الإيمان بالقضاء والقدر. قال: أنا أبو العباس عبد الله بن عباس رضي الله تعالى عنهما قال: كنت خلف النبي صلى الله عليه وآله وسلم يوما فقال: يا غلام، إني أعلمك كلمات، يحفظ الله يحفظك، يحفظ الله تجده تجاهك، إذا سألت فاسأل الله، وإذا استعنت فاستعن بالله، واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك، وإن اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك، رفعت الأقلام وجفت الصحف. رواه الترمذي، وقال: حديث حسن صحيح. وفي رواية غير الترمذي: يحفظ الله تجده أمامك، تعرف إلى الله في الرخاء يعرفك في الشدة، واعلم أن ما أخطأك لم يكن ليصيبك، وما أصابك لم يكن ليخطئك، واعلم أن النصر مع الصبر، وأن الفرج مع الكرب، وأن مع العسر يسرا. إذا أنا حديث إمام النووي الإيمان بالقضاء والقدر أن هدينا لنا حديث قرطت لذ قضاء قدرنا سمدت رندامة حديث ودرنو അത് ഇമാം കാര്യങ്ങളുടെ ഭാഗമാണ് എന്ന പരാമർശം. ഇവിടെ പ്രത്യേകം തന്നെ അദ്ദേഹം അതിലേക്ക് വരൽ ചൂടുന്ന ഒരു ഹദീസ് കൊടുത്തിരിക്കുകയാണ്. ഇത് വലിയൊരു ഉപദേശവും അതോടൊപ്പം ഖളാ ഖദറിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതുകൂടിയാണ്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ: കുൻതു ഖൽഫ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുറകിലായിരുന്നു. അപ്പോ എന്നോട് പറഞ്ഞു: യാ ഗുലാം, മോനെ, ഇന്നി വഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫദുക്ക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. യഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തജിദുഹു തുജാഹക്ക, നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുന്നിൽ കണ്ടെത്താൻ പറ്റും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലതും ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദസ്താൻത ഫസ്തഈം ബില്ലാ, നീ സഹായം അഭ്യർത്ഥിച്ചാൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം അന്നൽ ഉമ്മത്ത, നീ മനസ്സിലാക്കുക, മുഴുവൻ മനുഷ്യന്മാരും ലവ് ഇജ്തമഅത്ത്, ഒരുമിച്ചുകൂടിയാൽ പോലും, അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് വല്ല ഉപകാരവും നൽകാൻ, ലം യൻഫഉക, അവർ നിനക്ക് ഉപകാരം ചെയ്യുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, നിനക്ക് അല്ലാഹു മുൻകൂട്ടി വിധിച്ചതല്ലാതെ. വൈൻ ഇജ്തമഉ അലാ അൻ യദുറുക, നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ അവർ ഒരുമിച്ചുകൂടിയാൽ, ലം യദുറുക ഇല്ല ബിഷൈൻ ഖദ് കതബഹുല്ലാഹു അലൈക, നിന്റെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാത്ത ഒന്നും അവർക്ക് ഉപദ്രവം ചെയ്യാൻ സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാമു വജുഫത്തി സുഹഫ്, എഴുതുന്ന പേനകൾ ഉയർത്തുകയും എഴുതിയ മഷി പേപ്പറുകളിൽ നിന്ന് ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇമാം തിർമിദി ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്: യഹ്ഫദില്ലാഹ തജിദുഹു അമാമക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിനക്ക് അള്ളാഹുവിനെ മുന്നിൽ തന്നെ കാണാം. തഅറഫ് ഇലല്ലാഹി ഫിർറഖായി, ഐശ്വര്യ സമയത്ത് നീ അള്ളാഹുവിനെ മനസ്സിലാക്കുക. യാരിഫ് കഫിശിദ്ദ, അപ്പോ അള്ളാഹു നിന്നെ പ്രയാസ സമയത്തറിയും. വഅലം അന്നമാ അഖ്താ കലം യകുൻ ലിയുസീബക, നീ മനസ്സിലാക്കുക, നിനക്ക് ലഭിക്കാതെ പോയത് നിനക്ക് കിട്ടേണ്ടതായിരുന്നില്ല. വമാ അസാബക്ക, നിനക്ക് ലഭിച്ചത് ലം യകുൻ ലിയുഖ്തിയക, നിന്നെ തെറ്റിപ്പോകുന്നതുമായിരുന്നില്ല. വഅലം അന്ന നസ്റ മഅ സബർ, ക്ഷമയോടൊപ്പമാണ് വിജയമെന്ന് നീ മനസ്സിലാക്കുക. വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തോടൊപ്പമാണ് ആശ്വാസമെന്നും നീ മനസ്സിലാക്കുക. വഅന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പവും എന്ന് നീ മനസ്സിലാക്കുക എന്നാണ്. ഇതാണ് ഹദീസിന്റെ രണ്ട് റിവായത്തുകൾ. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭർത്തൃവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബുൽ അബ്ബാസ് എന്ന് പറയുന്നത്. സഹാബിമാരുടെ കൂട്ടത്തിൽ രണ്ട് സഹാബിമാരാണ് അബുൽ അബ്ബാസ് എന്ന പേരുണ്ടായിരുന്നത്, ഉളിപ്പേര്. ഒന്ന് സഹേൽ ബിൻ സായിദ് സായിദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്. ആ രണ്ട് സഹാബിമാര് മാത്രമേ അബുൽ അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, 10 വയസ്സ് കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം നടക്കുമ്പോൾ ചില റിപ്പോർട്ടുകളുള്ളത് കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു എന്നാണ്. വാഹനപ്പുറത്ത് കഴുതയോ കുതിരയോ ഒക്കെ പുറത്ത് കൂടെ പുറകിലിരിക്കുന്ന ആൾക്കാണ് റദീഫ് എന്ന് പറയാം. നടന്നു പോവാണെങ്കിലും അങ്ങനെ പറയും റദീഫ് എന്നുള്ളത്, വേറെ വാഹനത്തിന്റെ ബാക്കിലാണെങ്കിലും പറയും. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹയാത്രികനായി അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് യാ ഗുലാം മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്. ആ വിളി വളരെ താല്പര്യമുണ്ടാക്കുന്നതാണ്. മോനെ എന്ന് പിന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിനെയാണ് ഇത് എന്നോടാണ് ഈ കാര്യം പറയുന്നത് എന്ന ശ്രദ്ധ ക്ഷണിക്കാൻ ഏറ്റവും അർഹപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നത് വല്യമുഖ കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. അപ്പൊ ശ്രദ്ധ കൂടുതൽ പതിയും. ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക് വരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പിന്നെ ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക് വരെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കുന്ന പ്രയോഗമാണത്. എന്നിട്ട് പറയുന്നത് യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എങ്ങനെയാണത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട് എന്ന ഭയം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, അള്ളാഹു അവൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച രൂപത്തിൽ ആയിരിക്കുക നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പേരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇബാദത്ത് ചെയ്യുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, ഇതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. നീ അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദുക, അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. അള്ളാഹുവിനെ ഈ രൂപത്തിലൊക്കെ നീ ഇബാദത്ത് ചെയ്ത് ശ്രദ്ധിച്ചാൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും. എങ്ങനെയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം? ഭൂമിയിൽ ഐഹികമായ ജീവിതത്തിലും നാളെ മഹ്ശറയിലും അതിനുശേഷവും പാരത്രികമായ ജീവിതത്തിലും ഖബർ ഉൾപ്പെടെ അള്ളാഹു നമ്മെയും സംരക്ഷിക്കും. ഖബറിൽ അവന് പ്രയാസമുണ്ടാവില്ല, മഹ്ശറയിൽ പ്രയാസമുണ്ടാവില്ല, അതേപോലെ തന്നെ വിചാരണ സമയത്ത് പ്രയാസമുണ്ടാവില്ല, പിന്നീട് അവൻ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കും. എങ്ങനെയാണെങ്കിൽ? അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, ഹറാമുകൾ ചെയ്യാതെ അവയവങ്ങളെ സൂക്ഷിച്ചാൽ അള്ളാഹു ആ അവയവങ്ങളെ പ്രായം ചെല്ലുന്ന സമയത്തും മനുഷ്യന് വേണ്ടി സൂക്ഷിക്കും. ജീവിതകാലത്ത് തന്നെ പരീക്ഷണം എന്ന നിലയ്ക്ക് ചില സമയങ്ങളിൽ അള്ളാഹു മനുഷ്യന് രോഗവും പ്രയാസങ്ങളൊക്കെ നൽകിയേക്കാം. എന്നാലും അള്ളാഹു പൊതുവെ മനുഷ്യർക്ക് ചെറുപ്പകാലങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചതാണെങ്കിൽ ആ ശരീരവും തടിയും കണ്ണുകളും കാതും ശരീരവുമൊക്കെ അള്ളാഹു സൂക്ഷിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹ്ശറയിലും അവിടുന്ന് അങ്ങോട്ടും, ഖബറിലും മഹ്ശറയിലും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും അള്ളാഹു മനുഷ്യനെ സംരക്ഷിക്കും, സ്വർഗം നൽകി ആദരിക്കും. ഇതാണ് അള്ളാഹു സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. യഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, തജിദുഹു തുജാഹക്ക, നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുന്നിൽ കണ്ടെത്താൻ പറ്റും. അള്ളാഹുവിനെ സൂക്ഷിച്ചിങ്ങനെ ജീവിക്കുന്ന ആൾക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. നമ്മളെ മുമ്പ് ഹദീസുകളിൽ പഠിച്ചല്ലോ, ഇദാ സഅൽത ഫസ്അലില്ല, നീ ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വൈദസ്താൻത വസ്തായൻ ബില്ല, നീ സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം തേടുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. ചോദ്യം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ദുനിയാവിലെ കാര്യങ്ങളാവട്ടെ, ഉഹ്റവിയായ വിഷയങ്ങളാവട്ടെ, മനുഷ്യന്മാർക്ക് കഴിയുന്നതാവട്ടെ കഴിയാത്തതായിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, മൈ യഖ്ഫുലു ലി അല്ലാ യസ്അല അന്നാസ ശൈആ അതകഫ്ഫലു ലഹു ബിൽ ജന്ന, ഒരു മനുഷ്യനോടും ഒന്നും ചോദിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പു തരുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് ഞാനും ഉറപ്പു നൽകാം. എന്താണ് സ്വർഗം കിട്ടാനുള്ള ഡിമാൻഡ്? ഒരു മനുഷ്യനോടൊന്നും ചോദിക്കാൻ പാടില്ല. സഹാബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുസ്ലിമായി ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും റസൂലുള്ള ബയ്യത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, എന്നിട്ട് വേറെ നോമ്പ് നോക്കുക, നമസ്കാരം നിർവഹിക്കുക, സകാത്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ പിന്നെ ബയ്യത്ത് ചെയ്യുമ്പോൾ പറയാറുണ്ട്. അതൊക്കെ ചെയ്യണം, ഹറാമുകൾ ചെയ്യാൻ പാടില്ല. ആ കൂട്ടത്തിൽ പലപ്പോഴും സഹാബിമാരിൽ നിന്ന് ബയ്യത്ത് വാങ്ങാറുണ്ടായിരുന്ന സംഗതിയായിരുന്നു ഒരു മഖ്ലൂഖിനോടൊന്നും ചോദിക്കൂല എന്നുള്ളത്. ഔഫ് ബിൻ മാലിക്കിൽ അഷ്ഷായി റളിയല്ലാഹു അൻഹു ഹദീസ് കാണാൻ പറ്റും. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ അഞ്ചെട്ട് ചെറുപ്പക്കാർ. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ ബയ്യത്ത് ചെയ്യുന്നില്ലേ? അപ്പോൾ അവർ മുസ്ലിമായിട്ട് രണ്ടു ദിവസം താമസിച്ചപ്പോൾ വീണ്ടും റസൂലുള്ള ചോദിക്കാൻ, എന്തിനാണ് ഞങ്ങൾ ഇനിയും വീണ്ടും ബയ്യത്ത് ചെയ്യുന്നത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അലാ തുബായൂന റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് കരാറിൽ ഏർപ്പെടുന്നില്ലേ? വീണ്ടും റസൂലുള്ള ചോദിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ ബയ്യത്ത് ചെയ്തതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞപ്പോൾ, ഇനിയും ഞങ്ങൾ എന്തിന്റെ പേരിലാണ് ബയ്യത്ത് ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ, ശിർക്ക് ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാം. വസ്സലവാത്തിൽ ഹംസി, അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ, വ തുതിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും എന്ന് ബയ്യത്ത് ചെയ്യണം. അസറ കലിമത്തൻ ഖഫിയത്തൻ. എന്നിട്ട് ദസ്റായ സമാതങ്ങൾ പതുക്കെ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ കാര്യം? അവർ ശ്രദ്ധിച്ചു കേട്ടു, പൂർണ്ണമായി കേൾക്കാത്തവർ മറ്റുള്ളവരോട് ചോദിച്ചു. നബിസ്വല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ തസ്അലുന്നാസ ശൈആ, ഒരാളോടും നിങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോയാൽ ഒന്നും ചോദിക്കാൻ പാടില്ല. ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാൻ പാടില്ല. അങ്ങനെ ആ ചെറുപ്പക്കാർ മടങ്ങിപ്പോയി. അവരെ സംബന്ധിച്ച് പിന്നെ അവർ പറയാണ് ആ സഹായിമാര്, ഫലക്കത് റായിത്തു ബൈദ ഉലായിക്ക നഫർ, ആ കൂട്ടത്തിൽപ്പെട്ട സഹായിമാരെ ഞാൻ കാണാറുണ്ടായിരുന്നു. യസ്കുത്തു സൗത്ത് അഹരിഹിം, കുതിരപ്പുറത്ത് കയറിയിരിക്കുമ്പോൾ അവരുടെ വടി താഴെ വീഴും. കുതിരപ്പുറത്ത് കയറാൻ ഉള്ളതിന് ശേഷം പ്രയാസമുള്ള സംഗതിയാണ്. അങ്ങനെ കയറി ഉറച്ചിരുന്ന് ഇനി പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വടിയോ കയറോ എന്തെങ്കിലുമൊക്കെ താഴേക്ക് വീണാൽ, ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയാ, അതൊന്ന് എടുത്തു തരാൻ താഴെയുള്ള ഒരാളോട് പറഞ്ഞാൽ മതി. വീണ്ടും ഇറങ്ങുമ്പോഴേക്ക് ചിലപ്പോൾ ഒട്ടകം വിരളി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പ്രയാസമാണ് അങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും കയറാന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ബയ്യത്ത് ചെയ്തു പോയ സഹാബിമാർ അത് എടുത്തു തരൂ എന്ന് പോലും ഒരാളോട് പറയാറുണ്ടായിരുന്നില്ല. അവർ സ്വയം ഇറങ്ങിയിട്ട് എടുക്കാറാണ്. ഇതാണ് മറ്റുള്ള ആളുകളോട് ചോദിക്കാതെ സ്വയം പര്യാപ്തതയിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം. സഹാബിമാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ചെരുപ്പിന്റെ ഒരു വാറു പൊട്ടിപ്പോയാൽ പോലും അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. ആ രൂപത്തിൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. ഇബ്നു ഹജർ അൽ ഹൈതമി, അദ്ദേഹത്തിന് ഈ അർബഈൻ നവവിയ്ക്ക് ഷറഹുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അർബഈൻ നവവിയ്ക്ക് ഷറഹ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അവരൊക്കെ പറഞ്ഞതായി കാണാൻ പറ്റും. ഒരു മഖ്ലൂഖിനോടും ചോദിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ വരുന്ന ഒരുപാട് ഹദീസുകൾ അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു തആല, ഖുദുസിയായ ഒരു ഹദീസിൽ ഒരു റിപ്പോർട്ടിൽ കാണാൻ, മൻ ദല്ലദീ ദആനി ഫലം ഉജീബുഹു, ആരാണ് ജീവിച്ചിരിപ്പുള്ളത് അല്ലെങ്കിൽ മരിച്ചവരുടെ കൂട്ടത്തിലുള്ളത്, ആരുണ്ടിവിടെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നൽകാത്തവനായി, എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉത്തരം നൽകാത്തവനായി ആരുണ്ട്? വസ്തഗ്ഫറനി ഫലം അഗ്ഫിർ ലഹു, എന്നോട് പൊറുക്കലിനെ തേടിയിട്ട് ഞാൻ പൊറുക്കലിനെ കൊടുക്കാത്തവനായി ആരാണുള്ളത്? വാന അർഹമുർ റാഹിമീൻ, ഞാനാണല്ലോ ഏറ്റവും വലിയ കാരുണ്യവാൻ. എന്നിട്ട് പിന്നെ എന്തിനാണ് എന്നെ വിട്ടവർ വേറെ ആളുകളുടെ അടുക്കലേക്ക് പോകുന്നത് എന്ന് അള്ളാഹു തആല ചോദിക്കാൻ. ഇബ്നു ഹജർ അൽ ഹൈതമി ആ റിപ്പോർട്ട് കൊടുത്തിട്ട് പറയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് മിണ്ടാതിരിക്കല്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുക. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവിന് സന്തോഷമാണ്. വൽ മഖ്ലൂഖു യഗളബ് വയൻഫർ, മനുഷ്യന്മാരോ ഒരു പ്രാവശ്യം ചോദിച്ചു പിന്നെയും ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും, പിന്നെയും ചോദിച്ചാലും മനുഷ്യനെ പിന്നെ പായിച്ചു കളയും, ഓടിപ്പിക്കും. ഇതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. എന്നാൽ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാൽ ഉത്തരം നൽകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇനി പിന്നെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചുകൂടെ? ചോദിക്കൽ അനുവദനീയമാണ്, വിരോധമല്ല. പക്ഷേ പൂർണമായ പിന്നെ തൗഹീദ് എന്ന് പറയുന്നത്, പൂർണമായ അള്ളാഹുവിനുള്ള കീഴ്വണക്കം എന്ന് പറയുന്നത് ഒരാളോടും ചോദിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദർജയിലുള്ള ആളുകളുടെ സ്വഭാവം. അപ്പൊ ഇതാണ്, നീ സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വയലം അന്നൽ ഉമ്മത്ത, എന്നിട്ട് പറയാൻ നീ മനസ്സിലാക്കുക, മനുഷ്യകുലം ഒന്നടങ്കം, ലവിജ്തമഅത്ത്, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നൽകാൻ ഒരുമിച്ചുകൂടിയാലും, ലം യംഫഉക ഇല്ലാ ബിഷൈ, നിനക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ഖദ് കതബഹുല്ലാഹു ലക, നിനക്ക് അള്ളാഹു മുൻകൂട്ടി ഈ മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെ തന്നെയും പടക്കുന്നതിന് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ കാണാറുണ്ടല്ലോ, ജനങ്ങൾ മുഴുവൻ ഒരാൾക്ക് ചികിത്സക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നു, ഹോസ്പിറ്റലിൽ തയ്യാറായി നിൽക്കുന്നു, എല്ലാ തരത്തിലുള്ള ഡോക്ടർമാരും അണിനിരക്കുന്നു. പക്ഷേ അവസാനം പിന്നെ കാണാൻ വാർത്ത, പിന്നെ വിജയിച്ചില്ല, മരണപ്പെട്ടു. അതൊരു നാട്ടിന്റെ മാത്രം അവസ്ഥയല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ വിചാരിച്ചാൽ അള്ളാഹു രേഖപ്പെടുത്താത്തത് ചെയ്യാൻ സാധ്യമല്ല. ജീവിതം മരണവും ഉൾപ്പെടെയുള്ള മുഴുവൻ സംഗതികളും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ കൂടിയിട്ട്. എന്നിട്ടോ അള്ളാഹു രേഖപ്പെടുത്താത്ത ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ രോമകൂപത്തിന് പോലും കരിച്ചിൽ ബാധിക്കാതെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതാണ്. ഇനി പിന്നെ ഉപദ്രവം മാത്രമല്ല സഹായം നൽകാൻ വിചാരിച്ചാലും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യമാണെങ്കിലും ഉപദ്രവമാവട്ടെ ഉപകാരമാവട്ടെ, അള്ളാഹു രേഖപ്പെടുത്താത്തതൊന്നും മനുഷ്യന് നൽകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൽകാൻ മനുഷ്യർക്ക് സാധ്യമല്ല. റുഫിയാത്തിൽ അക്കലാം ജുഫത്തി സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതായത് താളുകൾ നമ്മൾ സങ്കല്പിച്ചാൽ എഴുതേണ്ട കാര്യങ്ങൾ എഴുതിക്കഴിഞ്ഞു, പേന ഉയർത്തി, വജുഫത്തി സുഹഫു, ആ കടലാസുകളിലെ മഷി ഉണങ്ങിക്കഴിഞ്ഞു, ഇനി കൂട്ടിച്ചേർക്കാനോ പിന്നെ വെട്ടിത്തിരുത്താനോ സാധ്യമല്ലാത്ത വിധം ആ പിന്നെ അള്ളാഹുവിന്റെ കളാ തീരുമാനിക്കപ്പെട്ടു എന്നാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ റിവായത്ത്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് യഹ്ഫദില്ലാഹ തജിദുഹു അമാമക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിനക്ക് അള്ളാഹുവിനെ മുന്നിൽ തന്നെ കണ്ടെത്താം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിശ്ശിദ്ദ, നീ ആശ്വാസ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുക, എന്നാൽ പ്രയാസമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു നിന്നെ അറിയും. അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും അറിയാം, ആശ്വാസ സമയത്തും ആശ്വാസമല്ലാത്ത സമയത്തൊക്കെ. പക്ഷേ പ്രയാസമുള്ള സമയത്ത് വിളിച്ചാൽ ഉത്തരം നൽകാൻ നമ്മൾ എന്തു വേണം? ആശ്വാസമുള്ള സമയത്ത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ പാടില്ല. പ്രയാസം വരുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിനെ പിന്നെ അള്ളാഹുവിനെ ഓർമ്മയുണ്ട്. പക്ഷേ അള്ളാഹു നിയമത്ത് നൽകിയാലോ അള്ളാഹുവിനെ ഓർമ്മയില്ല. പ്രയാസം വരുമ്പോൾ അള്ളാഹു അള്ളാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ടൂറ്. ഈ സ്വഭാവം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുക, റഖാഇലാവട്ടെ ശിദ്ദത്തിലാവട്ടെ, പ്രയാസം വരുമ്പോഴും ഞെരുക്കം വരുമ്പോഴും പരീക്ഷ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ മറക്കാതിരിക്കുക. എന്നിട്ട് പറയാണ് വയലം അന്നമാ അഖ്താ കലം യകുല്ലി യുസീബക്, നിനക്ക് കിട്ടാതെ പോയത് അത് ഒരിക്കലും നിനക്ക് ലഭിക്കേണ്ടതായിരുന്നില്ല അല്ലേ. നിനക്ക് ലഭിക്കാതെ പോയ പോസ്റ്റ്, നിനക്ക് ലഭിക്കാതെ പോയ മക്കള്, നിനക്ക് ലഭിക്കാത്ത പോയ വരുമാനം, അത് അള്ളാഹു നമ്മൾക്ക് എഴുതിയതല്ല. പിന്നെ എവിടുന്ന് ലഭിക്കാനാണ്? വമാ അസാമ കലം യകുല്ലി യുഖ്തിയക, നിനക്ക് ലഭിച്ചതോ അത് അള്ളാഹു നിനക്ക് വിധിച്ചതാണ്, അത് നഷ്ടപ്പെടുക തന്നെയല്ല അല്ലെ. എത്ര അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ. അള്ളാഹു മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് പല രൂപത്തിലാണത് വരവ്. നമ്മൾ കാണുന്ന നമ്മൾ വിചാരിക്കുന്നവരായിക്കൊള്ളന്നല്ല മരിക്കുന്നത്, നേരെ മറിച്ച് അള്ളാഹു തീരുമാനിച്ച ആൾ മാത്രമായിരിക്കും മരിക്കുക. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വയലം അന്ന നസ്റ മഅസ്സബർ, നീ മനസ്സിലാക്കുക സഹായം, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക ക്ഷമയോടൊപ്പമാണ്. വന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തോടൊപ്പമാണ് അല്ലെങ്കിൽ ദുഃഖത്തോടൊപ്പമാണ് സന്തോഷം. കർബ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. അത് എപ്പോഴാണ്? ദുഃഖത്തോടൊപ്പമാണ് സന്തോഷം ഉണ്ടാവുക. വന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തിനോടൊപ്പമാണ് പ്രയാസം അല്ലെങ്കിൽ പ്രയാസത്തോടൊപ്പമാണ് ഞെരുക്കം. ഇതാണ് രണ്ട് റിവായത്തുകളിലും. ഇതിൽ പറയുന്നത് ഒന്നാമത് അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒരു മനുഷ്യനെയും ഒന്നും ബാധിക്കുകയില്ല. നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, രണ്ടാമത്തേത് നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്ന തൗഹീദിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വശം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുകയും അള്ളാഹുവിനെ തവക്കുലാക്കുകയും ചെയ്ത് ജീവിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് തിരിയുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസി മാറണം എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ അബ്ബാസിനെ റളിയല്ലാഹു അൻഹുമ ഉപദേശിക്കുന്നതും നമ്മോടുള്ള ഉപദേശവും കൂടിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചരാവുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പിന്നീട് നമ്മൾ ഭൂമിയിൽ നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളൊന്നും ചെയ്യേണ്ടതില്ലേ? അള്ളാഹുവിനോട് ചോദിക്കുക, നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതൊന്നും ആരോടും ചോദിക്കാതെ അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിച്ചാൽ മതിയോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഇവിടെ അർത്ഥാക്കുന്നില്ല. മറിച്ച് ഹദീസുകൾ, ഒരു ഹദീസ് മാത്രമല്ല മറ്റു ഹദീസുകളിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളോട്, ഹരിസ് അലാമ യൻഫഉക വലാ തഅജസ്, അതാണ് നീ നിനക്ക് ഗുണം വരുന്ന കാര്യങ്ങളെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. വലാ തഅജസ്, പ്രവർത്തിക്കാതെ പിന്നെ നീ പ്രയാസപ്പെട്ടിരിക്കരുത്. വലാ തഅജസ്, നീ അശക്തനാവരുത്, നീ പണിയെടുക്കണം അതിനു വേണ്ടിയിട്ട്. വേറെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുലാക്കിയാൽ, പക്ഷികൾക്ക് പറവകൾക്ക് അന്നം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും അന്നം നൽകും. എങ്ങനെ ചെയ്താൽ? ശരിക്കും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കാന്ന അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണമായി പറഞ്ഞത് ആരെയാണ്? പറവകളെയാണ്, പക്ഷികളെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, തഗദു ഖിമാസ വതറൂഹു ബിതാന, ആ പക്ഷി പറവകൾ രാവിലെ വീട്ടിൽ നിന്ന് പറക്കുന്നത് ഖിമാസ ഒട്ടിയ വയറുകളുമായിട്ടാണ്, ഒട്ടിയ മേടകളുമായി കൂടുകളിൽ നിന്ന് പറന്നകലുന്ന പക്ഷികൾ തിരിച്ചു വരുന്നത് തറൂഹു ബിതാന, മേടകൾ പിടിച്ചു നോക്കിയാൽ അത് ഉണ്ട പോലെ നിറച്ചിട്ടുണ്ടാവും നെൽമണികളും അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള പിന്നെ അതിന്റെ വിശപ്പടക്കാനുള്ള മാർഗങ്ങൾ അതിൽ ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്? പക്ഷികളെ തവക്കുല പോലെ. പക്ഷികൾ കൃഷി ചെയ്യാറില്ല, പക്ഷികൾ കൃഷി കൊണ്ടുവന്നിട്ട് കൂട്ടാറില്ല, പക്ഷേ അതിന്റെ ഭക്ഷണം അതിനെ തെറ്റാറില്ല. ഈ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുകയും എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണമെന്നാണ്. പക്ഷികൾ ചെയ്തതുപോലെ നിങ്ങൾ പക്ഷികളെ തവക്കുൽ ചെയ്യുമ്പോൾ തവക്കുലാക്കി കൂട്ടിലിരിക്കുക എന്നല്ല പറഞ്ഞത്. പക്ഷികൾ തവക്കുലാക്കും പോലെ നിങ്ങൾ തവക്കുലാക്കുകയും വീട്ടിൽ നിന്ന് കൂട്ടിൽ നിന്ന് പറന്നു പോവുകയും ചെയ്തതുപോലെ നിങ്ങൾ വീട് വിട്ടിറങ്ങി നിങ്ങൾ അധ്വാനിക്കുകയും ചെയ്യുക. എന്നാൽ അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു കണ്ടെത്തും, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എന്നാണ്. അതല്ലാതെ നമ്മൾക്ക് അള്ളാഹു ഭൗതികമായി തീരുമാനിച്ചിട്ടുള്ള കാരണങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹുവിന് തവക്കുലാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീഅത്തിനെ ആക്ഷേപിക്കലാണ്, അതേപോലെ തന്നെ അള്ളാഹുവിനെ പരിഹസിക്കലുമാണ്. അതോടൊപ്പം ഈ കാരണങ്ങളൊന്നും എനിക്ക് ഈ സംഗതികൾ അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ നൽകാൻ പര്യാപ്തമല്ല എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇൽത്തിഫാത്തു ഇലൽ അസ്ബാബി ശിർക്കും ഫി തൗഹീദ്. കാരണങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുക, നമ്മൾ അസുഖം വരാതിരിക്കാനുള്ള എല്ലാ കാരണങ്ങളും ചെയ്തിട്ടുണ്ട്, എനിക്ക് അസുഖം വരൂല എന്നൊരാള് വിചാരിച്ചാൽ അത് തൗഹീദില് പിന്നെ പരിക്ക് പറ്റുന്ന ചിന്താഗതിയാണ്. നേരെ മറിച്ച് ഞാൻ എനിക്ക് ഭൗതികമായി ചെയ്യേണ്ട എല്ലാ രക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഇൻഷാല്ലാ അള്ളാഹു എനിക്ക് ഇത് ബാധിപ്പിക്കുകയില്ല എന്ന പ്രതീക്ഷ അള്ളാഹുവിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇതാണ് പിന്നെ തവക്കുലിന്റെയും അതേപോലെ തന്നെ പ്രവൃത്തിയുടെയും ഒക്കെ മാനദണ്ഡമായി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ചോദ്യത്തിന്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം, ചോദ്യം എന്നത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഏത് കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക. ഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹു അത് ഏൽപ്പിച്ച ആളുകളെ സമീപിക്കുകയും ചെയ്യാം, അതിന് വിരോധമല്ല. ഹദീസുകളിൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുക. അതേപോലെ തന്നെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പല സഹായിമാരോടും പിന്നെ നൽകാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ